നിങ്ങള് എന്താണ് ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാലും ഒരു ജാതി ഇല്ലാതെ അവിടെ കഴിയുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്, ജീവിക്കാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ് ജാതി ഇല്ലാതെ ജീവിക്കുക. അവിടെ ജാതി പറയേണ്ടി വരും, ജാതി പറയിക്കും, അല്ലെങ്കിൽ അവിടെ ജീവിതം അസാധ്യമാണ്. അവര് നേരിട്ട് ചോദിക്കും, ഏതാ ജാതി? അതൊന്നുമല്ല എന്ന് പറയാനും പറ്റില്ല. ഈ ജാതി ഏത് മേധാവിത്വമാണെങ്കിലും ജാതിയാണല്ലോ, അല്ല ആരുടെ മേധാവിത്വം എന്നുള്ള ഒരു പ്രശ്നമില്ല, മേധാവിത്വത്തിലെ കാര്യമില്ല. അതായത് ജാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് ജാതി ആയുധമാക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലായിടത്തും എന്ത് ചെയ്യും? എല്ലായിടത്തും ജാതിയുണ്ട്. പരസ്യമായി എല്ലായിടത്തും ജാതിയുണ്ട്, ഇതും പറയുന്ന പരസ്യമായി തന്നെ. പക്ഷെ ജാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയും, പ്രയോഗിക്കും, അതൊരായുധമാക്കും. മറ്റിടത്ത് പക്ഷെ അങ്ങനെയല്ല, ജാതി ഉണ്ടെന്ന് പറഞ്ഞു തന്നെ. നിങ്ങളോട് അവിടെ ചെന്നു കഴിഞ്ഞാല് പിന്നെ പരസ്യമായിട്ട് തന്നെ ചോദിക്കും, ചോദിക്കും. അപ്പോ അത് നിങ്ങൾക്ക് പറയാൻ ബാധ്യസ്ഥനാണ് അവിടെ. കാരണം ജാതി പറയണ്ടെന്നൊരു സിദ്ധാന്തം അവിടെ ഇല്ല, ജാതി പറയണമെന്നുള്ളതാണ്. അപ്പോ അതങ്ങനെയാണ് അത്. അപ്പോൾ അതിൻ്റെ ഉച്ചനീചത്വവും അതിൻ്റെ ദോഷങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അനുഭവിച്ചോളണം. പക്ഷേ ജാതി പറയരുതെന്ന് അവിടെ ആരും പറയത്തില്ല. ജാതി പറയരുതെന്ന് പറഞ്ഞിട്ട് ജാതി ആയുധമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അത് മറക്കരുത്. അപ്പൊ ഞാൻ ശിവരി വന്നിട്ട് ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ആദ്യത്തെ അനുഭവം ശിവരി വരുമ്പോൾ, ഞാൻ ആദ്യം വരുന്നത് പിന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേറൊരാൾ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ആദ്യം ശിവരി വന്നു. ഇവിടെ വന്ന് ശാശ്വതാനന്ദ സ്വാമിയെ കണ്ടു. എനിക്ക് ശാശ്വതാനന്ദ സ്വാമിയുടെ അടുത്ത് വലിയ ആരാധനയാണ് തോന്നിയത്. വെറൊരു ബഹുമാനം മാത്രമല്ല, സ്വാമിയായിട്ട് കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സ്വാമാരെയും കയ്യിലടക്കും. നമുക്കൊന്നാമത് ലോകപരിചയമൊന്നുമില്ലല്ലോ. ഒന്നാമത് ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന്, അധികം ലോകപരിചയമൊന്നുമില്ലാത്ത, വായനയിലൂടെ ലോകപരിചയമുള്ളൂ, അല്ല അധികം പരിചയമൊന്നുമില്ല. സ്വാമിയുടെ ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സ്വാമിയെക്കുറിച്ച് ഇവിടെ വരുന്നതിനൊന്നും തന്നെ ഇവിടെ ഒരു മഹാത്മാവുണ്ട് എന്നൊക്കെ പറഞ്ഞെന്നെ ഒരാൾ ധരിപ്പിച്ച കൊണ്ടുവരുന്നു. ഇതുകൊണ്ട് എനിക്ക് സ്വാമിയോട് ഭയങ്കരമായ ആദരവും ബഹുമാനവും ഉണ്ടായി. അപ്പം ഞാൻ ശിവര് വരുന്നതിനുള്ള ഒരു കാരണം തന്നെ ശാശ്വതാനന്ദ സ്വാമിയാണ്. അന്ന് അന്നല്ല, ഞാൻ വന്നപ്പോഴല്ല, പോകുന്നതിനും അത് തന്നെ കാരണം. എന്നാലും അത് ഈ ഉള്ള കാര്യം നമ്മൾ സത്യസന്ധമായി പറയണമല്ലോ. ഞാൻ വന്ന ആ ഒരു ആകർഷണം കൊണ്ട് തന്നെയാണ്, വ്യക്തിപരമായ ആൾക്കാർ ആകർഷിക്കുന്നതിനുള്ള ഒരു അപാരമായ കഴിവും വാക്സാമർത്ഥ്യവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടാമത് ഇവിടെ അപേക്ഷ കൊടുത്തു, ഇന്റർവ്യൂവിന് വന്നു. അപ്പോൾ ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേക്ക് ആണ് എൻ്റെ കള്ളിയെല്ലാം പുറത്തു വരുന്നത്. കാരണം അപ്പോൾ ആരാണ് ഇവിടെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന, ആരാണ് ഇവിടുത്തെ ഒരു സാറ്? സാറാരാണ്? എൻ്റെ ചേട്ടൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അച്ഛൻ. പുള്ളി എന്നെ കൊണ്ട് അമ്പരുന്നു, ഇവൻ ഇവിടെ വന്നോ? പുള്ളി സംസ്കൃത അധ്യാപകനാണ്. സംസ്കൃതം ഒന്നും അറിയത്തില്ല, അത് വേറെ കാര്യം. പണ്ടകാണ്ട പഠിച്ചിട്ട് പുള്ളി പലവ്യഞ്ജന കടയാണ്ടൊക്കെ ഇരിക്കും. പുള്ളിക്ക് വേറെ ബിസിനസ്സൊക്കെ വരും. അപ്പോ പിന്നെ എല്ലാവർക്കും ബോധ്യമായി ഞാൻ ആരാണ്, ഇവൻ ആരാണ്. അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നത് എന്നെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്ത്, അങ്ങനെ ഞാൻ മൂന്നാമത് വരുന്നു. അപ്പോ ഇതിന് വേറൊരു കാര്യമുള്ളത്, അപ്പൊ ഞാൻ മൂന്ന് തവണ വന്നു, മൂന്നാമത്തെ തവണ ഇവിടെ വരുന്നു. അപ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് ഇന്നെങ്ങനെയെന്ന് അറിയത്തില്ല. നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ കൊടുക്കണം. ഇപ്പോഴെങ്ങനെയുണ്ടോ? ഉണ്ടോ? സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി വയ്ക്കണം, ഇവിടുന്ന് ചാടിപ്പോകരുത്. പക്ഷെ ഞാൻ സൂത്രത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇവിടുന്ന് പോയത്, അത് വേറെ കാര്യം. ഇല്ല, ആ അന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൂടെ വയ്ക്കും. അപ്പോൾ അങ്ങനെ മൂന്നാമത് വന്നു. ഇനി അടുത്ത എപ്പിസോഡ് ശിവരിയിൽ ഈ ഭയങ്കരമായ പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കാർ ഓരോ കാര്യങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അന്ന് കേരള നദിയിൽ പി ഗോവിന്ദപിള്ള അറിയാമല്ലോ, വലിയ താത്വിക ആചാര്യൻ. അപ്പോൾ പുള്ളി ഒരു ലേഖനം എഴുതി എന്നെ കുറിച്ച്. ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല. അത് എഴുതിയെന്തെന്നറിയാമോ? ഒരാൾ ശിവഗിരിയിൽ പോയി അയാളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് അയാൾ വേജപ്പേരിൽ അവിടെ എന്തിനു കയറിപ്പറ്റി, അതാണ് വിചാരണ ചെയ്യേണ്ടത്. ആര്? ഞാൻ. ഇവിടെ വേജപ്പേരിൽ ഈ ഗോവിന്ദപിള്ള വിചാരിച്ച് ഞാൻ ഈ പേരിൽ ഇപ്പോഴത്തെ പേരിലൂടെ വന്നു എന്നാണ്. എന്നിട്ട് എൻ്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചു എന്ന് വെച്ചാൽ എൻ്റെ ജാതി മറച്ചു വെച്ചു. അപ്പോൾ ആ കാര്യമാണ് ആദ്യം വിചാരണ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അവിടെ പ്രശ്നത്തിന് കാരണമായത്. ഒരാൾ പിന്നെ സ്വന്തം ഐഡന്റിറ്റി. അപ്പം ഞാൻ ഇത് വായിച്ചപ്പോൾ ഇവരൊക്കെ എനിക്ക് ഈ മനുഷ്യനെ കുറിച്ച് വലിയ ബഹുമാനമായിരുന്നു, പി ഗോവിന്ദപിള്ള. കാരണം ഞാൻ ഇവരുടെ ലേഖനങ്ങളാണ് വായിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഇവരൊക്കെ വസ്തുതകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, കാര്യങ്ങളെങ്ങനെ ഇവരൊക്കെ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇത് ഗോവിന്ദപിള്ള വെറുതെ പറഞ്ഞതല്ല. ഗോവിന്ദപിള്ളയെ ഇത് ധരിപ്പിച്ചാണ്. ആര്? ആരാ ധരിപ്പിച്ച്? ആ ശാജാൻ സ്വാമി തന്നെ പറഞ്ഞാണ്. ഇത് ഈ പേര് മറച്ചുകൂടെ ഒന്ന് വന്ന് കയറിയ ആളാണ്, പേരൊക്കെ ഒളിച്ചു വെച്ചിട്ട്, ജാതിയൊക്കെ ഒളിച്ചു വെച്ചിട്ട് കൂടെ വന്ന് കയറിയ ആളാണെന്ന് ഇതാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ആടിനെ പട്ടിയാക്കും. ആ അപ്പോൾ ഇതൊരു ഭയങ്കര എന്തിനു കയറി? പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ശരി, അത് കഴിഞ്ഞ് മൂന്നാമത് ഞാൻ അവിടെ വന്നു. മൂന്നാമത് ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ചേരാനായിട്ട് വന്നു. അപ്പോൾ ചേരാനായിട്ട് വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ബന്ധു കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മാവിൻ്റെ മകൻ. എന്നെ കൊണ്ടുവരുന്നു. എൻ്റെ അതേ പ്രായം, ഞങ്ങൾ ഒരേ പ്രായമാണ്. അങ്ങനെ ഒ ബി സി വന്ന കൊടുത്ത് പിന്നെ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഉടനെ ഇവിടുന്ന് ഒരു ബ്രഹ്മ വിദ്യാർത്ഥിയെ വിട്ട് വിളിപ്പിച്ചു എന്നെ അവിടുന്ന്. ഞാൻ അവിടെ വന്നെന്ന് പറഞ്ഞു. ഉടനെ ഇവിടെ വിളിച്ച് ആരെ വിളിച്ചു പറഞ്ഞു, ഇവിടുത്തെ ഇന്നത്തെ ഒരു സ്വാമിയാണ്. ആ സ്വാമിയെ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇവിടെ വരുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് വരാൻ തയ്യാറെടുത്തെന്നറിഞ്ഞപ്പോൾ തന്നെ എന്നെ തിരുവനന്തപുരത്തുള്ള ഒരാൾ, അന്ന് ഇവിടെ മുമ്പ് ആശുപത്രിയിലും കൂടി അഡ്വൈസറി ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കൊച്ചുകൃഷ്ണ സാർ എന്ന് പറഞ്ഞൊരാൾ, എനിക്ക് നേരത്തെ വലിയ പരിചയമുള്ള ആളാണ്. പുള്ളിയുടെ അടുത്ത് കൊണ്ട് പി എസ് സി ബോർഡ് മെമ്പറൊക്കെ ആയിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും ശിവഗിരി പോകരുത്, അപകടമാണ്. അപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞ ആൾ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതാ, പക്ഷെ എന്നാലും എനിക്കെന്തോ പോകണമെന്ന് എന്തോ മനസ്സിൽ ചില നമുക്ക് ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനത് കണക്കാക്കിയില്ല. പുള്ളി പറഞ്ഞ്, ഞാനവിടെ അഡ്വൈസറി ബോർഡിൽ ഇരുന്ന ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത് പോരുത്. എന്തായാലും അവസാനം ഞാൻ അവിടെ വന്നു. വന്നു കഴിഞ്ഞ് ഞാനിങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പർണശാലയുടെ ഇപ്പുറത്തെ തൊട്ടിപ്പുറത്തെ മുറിയിലാണ് പ്രകാശാനന്ദ സ്വാമി ഇരിക്കുന്നു. അപ്പോൾ പ്രകാശാനന്ദ സ്വാമി ഉടനെ ഉടനെ ഞാൻ പുറത്തോട്ടിറങ്ങി, ഇതാരാ എന്ന് ചോദിച്ചു. ഈ ബ്രഹ്മചാരിയുടെ പറഞ്ഞ പുതിയ ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പ്രകാശാനന്ദ സ്വാമി മൗനവ്രതത്തിലൊക്കെ പോകുന്നത്. അപ്പം എന്നോട് ചോദിച്ചു, എന്താ പേര്? ഞാൻ കഷ്ടകാലത്തിന് എൻ്റെ മുഴുവൻ പേരും പറഞ്ഞു. പ്രകാശാനന്ദ സ്വാമി ഒന്നും മിണ്ടിയില്ല, ഒന്ന് വേഗം കാണിച്ചു. അപ്പോൾ ഞാൻ ബ്രഹ്മചാരിയോട് കൂടെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ബ്രഹ്മചാരി എന്നോട് പറഞ്ഞു, ഇത് ശിവഗിരിയാണെന്നറിയാമോ? അറിയാം. ഇവിടെ ഇനി ഇന്ന് പറഞ്ഞിരിക്കട്ടെ, ഇനി മേലാൽ മുഴുവൻ പേരും പറയരുത്, ആദ്യത്തെ ഭാഗം മാത്രമേ പറയാവൂ, ബാക്കി ഇവിടെ പറയരുത്. ഞാൻ വിചാരിച്ചു ഇത്രയും അപകടം പിടിച്ച കാര്യമാണോ, ഒരു പേര് തന്നെ ശിവഗിരി അപകടം പിടിച്ച കാര്യമാണോ, ഈ വാല ഇത്രയും കുഴപ്പം പിടിച്ച കാര്യമാണോ ശിവഗിരി? ആരോടും പറയുന്നത്, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ, എനിക്കന്ന് 23-24 വയസ്സുണ്ട്, അന്ന് വരെ ഞാൻ ആര് ചോദിച്ചാലും മുഴുവൻ പേരാ പറയുന്നത്. അത് പ്രത്യേകിച്ച് അഭിമാനത്തിലൊന്നുമല്ല, നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള പേര് പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു രീതിയാണ്. അപ്പോഴെനിക്കൊരു ചെറിയ അപകടം മണത്ത്. ഓ ഇതെന്താ ഇവിടെ ഇത് ഈ പേര് പറയുന്നതിനെന്താ കുഴപ്പം? കാരണം അന്നിവിടെ പഠിപ്പിക്കുന്ന ബാലകൃഷ്ണൻ നായരാണ്. അപ്പം ഞാൻ പിന്നെ ബ്രഹ്മചാരി എടുത്ത് ചോദിച്ചു, നിങ്ങൾ ബാലകൃഷ്ണൻ നായർ സാറെന്ന് പറയാറുണ്ട്? അത് പറയാറുണ്ട്. അതെന്തിനാ അങ്ങനെ പറയുന്നു? അപ്പം അതിനുത്തരവില്ല സാറ്. വലിയ അതിനൊന്നും എനിക്ക് ശരിയായ മറുപടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ പേരങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ പിന്നെ എന്തായാലും ഇവിടുത്തെ രീതി അനുസരിച്ച് പിന്നെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ഇവിടെ പോയി. പക്ഷെ വളരെ സന്തോഷമായിരുന്നു ഇവിടുത്തെ ജീവിതം, എനിക്ക് വളരെ സന്തോഷമായിരുന്നു. പിന്നെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന ബാലകൃഷ്ണനുണ്ടല്ലോ, പോയാൾ പുള്ളി ഞങ്ങളൊക്കെ വളരെ സൗഹാർദ്ദത്തിലാണ് കഴിഞ്ഞത്. പുതിയ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷെയോ അന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയത്തില്ല, ആ സമയത്ത് ഈ ബ്രഹ്മചാരികളെല്ലാം വളരെ ഐക്യമായിരുന്നു എല്ലാവരും തമ്മിൽ. പരസ്പരം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ബ്രഹ്മവിദ്യാലയത്തിൽ വന്നപ്പോൾ എല്ലാവരും വളരെ സൗഹാർദ്ദമായിട്ടും ഈ ഒരു വർഷത്തോളം എനിക്ക് അനുഭവപ്പെട്ടില്ല. പക്ഷെ പരസ്പരം കുറ്റം പറയുക അങ്ങനൊരു സംഭവം ഇവിടെ ഇല്ലായിരുന്നു. അതൊക്കെ പിന്നീടാണ് ഇതൊക്കെ വന്നത്. അതിനുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ബാച്ചിൽ എന്തായാലും ശരി, എല്ലാവരും വലിയ യോജിപ്പില്ലായിരുന്നു. അപ്പോൾ അന്ന് ഒരിക്കൽ ഇവിടെ നമ്മുടെ വൈദ്യമഠത്തിൻ്റെ പുറകിലൊരു കെട്ടിടം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഇല്ലല്ലത്, ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല. അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ ഒരു സോവനീർ, തീർത്ഥാടനത്തിൻ്റെ എന്തോ അനുബന്ധിച്ച ഒരു സോവനീർ പ്രിന്റ് ചെയ്ത്, ആ സോവനീർ പ്രിന്റ് ചെയ്തത് പിന്നെ അവിടെ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ ഇതിനെ അവിടെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നു. സോവനീറോ ബുക്കോ എന്താണെന്നോ എന്താണോ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരേ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രഹ്മചാരികളെ എല്ലാവരും കൂടെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അത് കെട്ടുകെട്ടുകളായിട്ട് ചുമന്നു പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഒരു മുറിക്കകത്ത് അടുക്കി വെക്കുകയാണ്. അതൊക്കെ എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ് ചെയ്യുന്നത്, അവരൊന്നും ആർക്കും മടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ സെക്രട്ടറി നിഷ്കളാനന്ദ സ്വാമി ഇദ്ദേഹം അങ്ങനെ വന്നപ്പോൾ, പിന്നെ എൻ്റെ മുമ്പേ വന്നത് പോയത് ഇതല്ല, അന്നൊരു വെളുത്ത ബാലകൃഷ്ണനാണുണ്ടായിരുന്നു. ഈ മരിച്ചൊന്നുമില്ല, അയാൾക്ക് കുറച്ച് മാനസിക അതല്ല, അത് ഞാൻ വരുന്നുമ്പോഴാണ്. ഇയാൾക്ക് കുറച്ച് മാനസികമായ പ്രശ്നമുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ നിന്ന് എപ്പോഴും ഇവിടുന്ന് ഓടിപ്പോണം. അപ്പം ഞങ്ങളെല്ലാം എപ്പോഴും ഇയാളെ പിടിച്ചു നിർത്താൻ തോന്നുന്നു. കാരണം ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോകുന്ന അന്നത്തേക്ക് ഒരു ചുറ്റുപാടനുസരിച്ച് ആർക്കും ഇഷ്ടമുള്ള കാര്യമുണ്ട്. കാരണം എല്ലാവരും അത്രയും വലിയ സൗഹാർദ്ദത്തിൽ കഴിയുകയാണ്. അപ്പോൾ ഒരാൾ പോകുന്ന ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് ഇയാൾ പോകാൻ ശ്രമിക്കും, ഞങ്ങൾ പിടിച്ചു നിർത്തും. അപ്പോൾ ഞങ്ങൾ പിടിച്ച് ശാശ്വതാനന്ദ സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോകും. സ്വാമി എന്തെങ്കിലുമൊക്കെ പറയും, വീണ്ടും ഇയാൾ നിൽക്കും. അങ്ങനെ അങ്ങനെ പോകുന്ന ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ ഈ പുസ്തകം കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് ഈ നിഷ്കളാനന്ദ സെക്രട്ടറി അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ സ്വാമിയൊക്കെ ഈ നിഷ്കളാനന്ദ സ്വാമി ഇവിടെ വച്ച്, ഇതേ ഹാളിൽ വെച്ച് ഇവിടെ അന്ന് ബോർഡുണ്ടായിരുന്നു. ഈ ബോർഡിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് എന്തിനാ കൈവല്യ നവനീതം, ഇദ്ദേഹം മണ്ണൂർ ആശ്രമത്തിൽ നിന്ന് വന്നതാണ്. അവിടുത്തെ ഒരു പ്രധാന പുസ്തകമാണ് കവില്. ഒന്ന് രണ്ട് പദ്യങ്ങളെ പഠിപ്പിച്ചുള്ളൂ. എന്നാലും അപ്പോഴൊക്കെ നമ്മളുമായിട്ടൊക്കെ വളരെ സൗഹാർദ്ദമായിട്ടും വിദ്യാർത്ഥികളോടൊക്കെ ഭയങ്കര സൗഹാർദ്ദമായിട്ടൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അപ്പോ ഇയാള് ഈ ഇയാളവിടെ പുസ്തകം കൊണ്ടുവച്ചിട്ട് ഇറങ്ങിയപ്പോ സ്വാമി ഇയാളെ പിടിച്ചു നിർത്തി. എന്നിട്ട് മറ്റവൻ എന്ന് പറഞ്ഞിട്ട് ഈ പറയരുതെന്ന് പറഞ്ഞ പേരുണ്ടല്ലോ, അത് ചേർത്ത് ഒരു മോശം വാക്കുകൂടെ ഉപയോഗിച്ചിട്ട് അവൻ എവിടെ പോയി എന്ന് ചോദിച്ചു. ആരോട്? എന്നോടല്ല, ബാലകൃഷ്ണനോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറയുന്ന വരികയാണ്, ഞാനിത് കേട്ടത് ഞെട്ടിപ്പോയി. കാരണം നമ്മൾ അപ്രതീക്ഷിതമാണ്. ശിവഗിരിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരാളെ ആക്ഷേപിക്കുമോ എന്നുള്ള, അതുകൂടത്തെ സെക്രട്ടറി വലിയ ആള് നമ്മളോട് സൗഹാർദ്ദത്തിയിരിക്കുന്നത്. അപ്പം ഞാനവിടെ എൻ്റെ കയ്യിരുന്ന കെട്ടും അവിടെ വച്ചിട്ട് ഞാൻ ആ പടിയിലിരുന്നു, വൈദ്യഗണത്തിൻ്റെ പടിയിലിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കരമായൊരു ഷോക്കായിപ്പോയി. അത് കാരണം അതുകൊണ്ടല്ല ശിവഗിരിയിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരു സെക്രട്ടറി ഇത്രയും മോശമായി അധിക്ഷേപിക്കുക. അപ്പോൾ അത് അന്നത്തെ പ്രായത്തിലും എനിക്കതങ്ങോട്ട് പിന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി ഇല്ലാതെ. ഞാൻ പിന്നെ അന്നെന്ത് പ്രശ്നം വന്നാലും പോയി കണ്ട് പറയുന്നത് ശാശ്വൻ സമീപത്താണ്. വേറെ ആരോടും ഞാൻ പറഞ്ഞില്ല. ഒന്ന് ബാലകൃഷ്ണൻ നായർ സാറുണ്ട്, ബാലകൃഷ്ണൻ നായർ സാറിനോടൊന്നും പറഞ്ഞില്ല. കാരണം പറഞ്ഞാൽ സാറതെങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള എനിക്ക് സംശയമുണ്ട്. ഞാൻ ശാശ്വൻ സ്വാമി നമ്മൾ കാണുന്ന ഒരു അതിമാനുഷ്യനായിട്ടാണ്, സാധാരണ മനുഷ്യനായിട്ട്. അപ്പൊ സ്വാമി എടുത്തു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഉടനെ സ്വാമിക്ക് സ്ഥിരം ഒരു ശൈലിയുണ്ട്. അതൊക്കെ നമ്മൾ സാക്ഷിയായി നിൽക്കുക, ഇതൊക്കെ ഇങ്ങനെ ഏതിനും സ്വാമിയുടെ സ്ഥിര ശൈലിയാണ്. ഇതൊക്കെ പറഞ്ഞ് ശരി, പക്ഷേ പിന്നെ എൻ്റെ മനസ്സിവിടെ ശിവഗിരിയിൽ പിന്നെ എൻ്റെ മനസ്സുറച്ചില്ല. ഇത് നമുക്ക് പറ്റിയൊരു സ്ഥലമല്ല, ഇവിടെ നിന്ന് ചാടണം. പക്ഷേ ഇവിടുത്തെ ക്ലാസ്സുകളും മറ്റ് ഇതൊക്കെ വിട്ടുപോകാനും വയ്യ, അതൊരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് ഇവിടെ നിൽക്കാനും വയ്യ. എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. പിന്നെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചാടി. അപ്പോൾ ഇവിടെ ബ്രഹ്മവിദ്യ പഠിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല എന്നെൻ്റെ മനസ്സിലൊരു ഭയങ്കരമായൊരു വിചാരം. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ അമർഷം നേരിപ്പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോയിട്ടും തീരുന്നില്ല. അത് ഈ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുകയും ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും, സന്യാസിമാരിങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ഞാൻ പോയിട്ടൊരു കത്തെഴുതി. ആർക്ക്? നമ്മുടെ അസ്പർശാന സ്വാമിക്ക്. ഇത് ബ്രഹ്മവിദ്യാലയത്തിന് പറ്റിയൊരു സ്ഥലമല്ല. എന്താണ് വിവരമെന്നൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അത് ഞാൻ ഇത്തിരി മോശമായ ഭാഷയൊക്കെ ഉപയോഗിച്ചു. ഉടനെ കത്ത് അസ്പർശാന സ്വാമി ഭയങ്കര ഇഷ്യൂ ആക്കി ശാശ്വാന സ്വാമിയുടെ കൊണ്ട് കൊടുത്തു. സ്വാമിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. പിന്നെ സ്വാമി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, കത്തെഴുതിയൊക്കെ ഞാൻ കണ്ട്, പക്ഷെ എനിക്കത് മനസ്സിലാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ സ്വാമിക്കുണ്ട്. സ്വാമിയുടെ നല്ല വശം നമ്മൾ ഒരിക്കലും ഞാൻ അതും പറയണമല്ലോ. അപ്പോൾ ഇവരൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് എടുത്തു. ഞാൻ ഒരു വർഷം കൂടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പോയല്ലോ. പക്ഷെ പോയതിൻ്റെ വിവരം ഞാൻ ഒരു മനുഷ്യനോടും പറഞ്ഞില്ല, ശശിവേന സ്വാമിയോടല്ലാതെ വേറെ ഒരു മനുഷ്യനോടും പറഞ്ഞില്ല. അപ്പോ പിന്നെ തിരിച്ചു വരുമ്പോഴൊക്കെ ഉള്ള ഓരോ അനുഭവങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ സമയം അതിൽ പോകും, അതിന് വേറെ ഓരോരോ സന്ദർഭത്തിൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന സ്ഥലം ഏത്? ഇത് ചോദിക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ ഇന്ത്യയിൽ എവിടെ ചെന്നാലും പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും ചോദിക്കാതെ ഇരുന്നിട്ടുണ്ട്, ചില സ്ഥലത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇല്ല, എനിക്കങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് ചോദ്യം നേരിടേണ്ടി വന്നിട്ടില്ല. എന്നോട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബാലകൃഷ്ണനും കൂടെ കാശിയിൽ ഒരിടത്ത് പഠിക്കാൻ ചെന്നു. പഠിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചോദിച്ചു ജാതി എന്താണ്. അപ്പൊ ഈ ബാലകൃഷ്ണൻ ചാടിക്കേറി പറഞ്ഞു ശിവഗിരി എന്നാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് പുള്ളി അങ്ങ് ആവേശത്തിൽ പറഞ്ഞാണ്. ഞാനെന്തായാലും അതൊന്നും പറയാൻ പോയില്ല. പിന്നെ ഇന്ന ജാതി ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ആക്കി ചോദിച്ചാൽ അത് എങ്ങനെ വേണം വ്യാഖ്യാനിക്കത്തക്ക രീതിയിൽ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുകയാണ് അവിടുത്തെ ലക്ഷ്യം. അല്ല, ഒരു ജാതി ഒരുമുഖമൊന്നും അവിടുത്തെ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് പതുക്കെ അങ്ങ് സൂത്രത്തിൽ രക്ഷപ്പെട്ടു. അതല്ലാതെ എന്നോട് മറ്റ് സ്ഥാപനങ്ങളൊന്നും ഞാൻ ജാതി ചോദിച്ചിട്ടില്ല. കൈലാസാശ്രമം ചെല്ലുമ്പോഴും വളരെ അതിശയമാണ്, അവിടെ ചെല്ലുമ്പോഴും എന്നോട് ജാതി ചോദിച്ചില്ല. എന്നെ പഠിപ്പിച്ച ദിവ്യാനന്ദ സ്വാമി ഒരിക്കലും എന്നോട് ജാതി ചോദിച്ചിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിലും എന്നോട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ മറ്റുള്ളവരുടെടുത്തൊക്കെ ചോദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ അനുഭവം ഉണ്ടായിട്ട്. പക്ഷെ പലരോടും ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ പരോക്ഷമായി അന്വേഷിച്ചിട്ടുണ്ട് ഏത് ജാതിക്കാരനാണ്. എവിടെ അതറിയാം, ഇവിടെ ഇന്നാരെ വരുമെന്ന്. അതിന്റെ ആവശ്യമില്ലല്ലോ. കാക്കയുടെ ഇടയിൽ ഒരു കാക്ക എന്നാ ചോദിക്കുവോ അത് കാക്കയാണോ? കുയിലിന്റെ ഇടയിൽ കുയിൽ എന്നാ ചോദിക്കുവോ? അരയന്നത്തിന്റെ ഇടയിൽ അരയന്നം ചെന്നാ ചോദിക്കുവോ? ഇവരാരും ചോദിക്കത്തില്ല. അപ്പോ അതൊരു ഒരു കഥ. പിന്നെ അടുത്ത് തീർച്ചയായിട്ടും അതാണ് നമ്മൾ പറയുന്നത്, അനുകമ്പ. അതാണ് ഗുരു പ്രവർത്തിച്ചത്. പിന്നെ സംഘർഷം ഒരിക്കലും ഉണ്ടാവരുത്, ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. സംഘർഷത്തിന്റെ പാത സ്വീകരിക്കരുത്, സമന്വയത്തിന്റെ പാത സ്വീകരിക്കുക. സംഘർഷത്തിന് ബദൽ എന്തെങ്കിലും വേണമല്ലോ, അതാണ് സമന്വയം. പിന്നെ ഈ മനുഷ്യന് ഒരു തരം അഹങ്കാരം വരുമ്പോ സംഘർഷത്തിലൂടെയും നേടാമെന്ന് തോന്നും, അവിടെയാണ് കുഴപ്പം വരുന്നത്. അത് അപകടത്തിലേക്ക് പോകും. സംഘർഷം ഉണ്ടാക്കുന്ന ഒരു തരം അഹങ്കാരമാണ് സംഘർഷം ഉണ്ടാക്കുന്നത്. സംഘർഷത്തിലൂടെ ജയിക്കാവുന്ന തോന്നും, അത് ശരിയല്ല. സമന്വയത്തിന്റെ പാത സ്വീകരിക്കുക. പിന്നെ പിന്നെന്താണ്? ആ അത് പറയാം, ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾക്ക് രസമുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അത് അദ്വൈതത്തിന്റെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, നമ്മുടെ യോഗം എല്ലാത്തിലും ഇത് വരുന്നുണ്ട്. അത് ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ്. കാരണം പ്രാണൻ പോയാൽ ശരീരം എന്ത് ചെയ്യുന്നു? പ്രാണൻ പോയി കഴിഞ്ഞാൽ ശരീരം നാറുന്ന വസ്തുവായി മാറും. അതുകൊണ്ട് അത് പറഞ്ഞതിന്റെ ഒരു താല്പര്യം എന്തെന്ന് വെച്ചാൽ ഒരു ആധ്യാത്മികമായി അത് മനസ്സിലാവും, ഭൗതികമായി മനസ്സിലാക്കത്തില്ല. ഭൗതികമായ രീതി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരം നമുക്ക് വേണ്ടപ്പെട്ടതും അതിനെ സംരക്ഷിക്കേണ്ടതും, അല്ലേ? നമ്മൾ വ്യായാമം ചെയ്യുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, മരുന്ന് കഴിക്കുന്നു, എല്ലാ ശരീരത്തിനെ സ്വസ്ഥമാക്കി. ശരീരമാദ്യം, ഖലു ധർമ്മ സാധനം, ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിന് ശരീരമാണ് മുഖ്യം. ആദ്യം എന്ന് വെച്ചാൽ മുഖ്യം എന്നുള്ള അർത്ഥം, ശരീരമാണ് മുഖ്യം. എന്തിന്? ധർമ്മത്തിന്റെ ഒരു ധർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള ഉപകരണം എന്നുള്ളതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ആധ്യാത്മിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആധ്യാത്മ്യശാസ്ത്രത്തിൽ ഈ ആത്മീയമായ ബോധത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ശരീരത്തിലുള്ള ബോധമാണ്, അഹംബോധം. അപ്പൊ ശരീരത്തിലുള്ള അഹംബോധം വരികയും അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ അക്രമത്തിനൊക്കെ അങ്ങോട്ടൊക്കെ തിരിയുന്നത്, നമ്മൾ ശരീരത്തിലുള്ള ആ ബോധമാണ്. അപ്പൊ ആത്മീയമായ ഒരു കാഴ്ചപ്പാട് വരുമ്പം ഈ ശരീരബോധത്തെ, അഹംബോധത്തെ, ഞാൻ ഈ അഹംബോധത്തെ നിന്നും മനസ്സിനെ മാറ്റി ആത്മബോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയും, ഈ ശരീരത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു അഹംബോധമാക്കി വരുന്നത്. കാരണം ശരീരം അനിത്യമാണ്, നശിച്ചു പോകുന്നതാണ്, മരിച്ചു പോകുന്നതാണ്, ആത്മാവ് നിത്യമാണ്. അപ്പൊ ശരീരം നശിക്കുന്നതാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം നാറുന്നതാണ് അത് ഈ രീതിയിൽ. അത് ഈ അഹങ്കാരത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആത്മീയമായ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നതാണ്. അത് ഭൗതികമായി അതല്ല കാഴ്ചപ്പാട്. അപ്പൊ അതിനെ നമ്മൾ സാധാരണ ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയല്ല. പക്ഷെ ആധ്യാത്മികമായ കാഴ്ചപ്പാടിൽ മാത്രം ശരിയാവുന്ന ഒരു കാര്യമാണ് നിത്യമായ ആത്മാവാണ് താനെന്ന് വിചാരിക്കുക, ഈ നശ്വരമായ ശരീരം താനാണെന്ന് അഭിമാനിക്കാതിരിക്കുക. ആ അഭിമാനത്തെ അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അത് ഈ ആധ്യാത്മ്യശാസ്ത്രത്തിൽ പറയുന്ന ഒരു ഒരു ഉപായമാണ്, ഒരു സാധനയാണ് ദോഷദർശനം. ഏതിലൊക്കെയാണ് ദോഷങ്ങളുള്ളത് അതിലെ ദോഷത്തെ കാണുക. അപ്പോ ഇത് ദോഷമാണ്. എങ്ങനെ ദോഷം? നേരിട്ട് ശരീരം നമ്മളെ കടിക്കുന്നില്ല, പിന്നെയോ ശരീരത്തിലുള്ള അഭിമാനമാണ് അഹങ്കാരം. ഈ അഹങ്കാരം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഹങ്കാരി എന്ന് പറയത്തില്ല, എല്ലാം നമ്മളെ തന്നിഷ്ടം പോലെ ചെയ്യുക. എല്ലാം ആധ്യാത്മികതയ്ക്ക് അത് ചേരുന്നതല്ല അഹങ്കാരം. അഹങ്കാരത്തെ മുൻനിർത്തി പ്രവർത്തിക്കുക, നീ ആരടാന്ന് ചോദിക്കുക, അത് അഹങ്കാരമാണ്. ശരീരത്തിലുള്ള ആ അഹങ്കാരത്തെ പഠിക്കുക. അപ്പൊ അത് എന്തിനു പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദോഷമുള്ളതാണ്. ആ ദോഷ ദർശനത്തിന് വേണ്ടി ശരീരത്തെ വിശദീകരിക്കുമ്പോഴാണ് ഈ പറയുന്ന തൊലിയും എലമ്പുമനം ദുരന്തമന്ദക്കലകളെന്ന് പറയുന്നതാണ്. അത് ആധ്യാത്മികമായ ശുദ്ധമായ ഒരു ആത്മീയ കാഴ്ചപ്പാടി പറയുന്നതാണ്. അത് ആയുർവേദമോ അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ അതിനോട് യോജിക്കുന്നതല്ല, അത് മറ്റൊരു വശമാണ്. ജീവിതത്തിൽ സ്ത്രീ ശരീരത്തെ പറയുന്നു അതുപോലെ തന്നെയാണ്. സ്ത്രീ ശരീരത്തെ കുറിച്ച് അങ്ങനെ പറയുന്നത് പുരുഷൻ, കാരണം പഴയകാലത്ത് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് പുരുഷന് വേണ്ടി ഉണ്ടാക്കിയാണ്. ഭാരതത്തിലെ ദീർഘകാലം ആത്മീയത നിലനിന്നത് പുരുഷ കേന്ദ്രീകൃതമാണ്. സ്ത്രീകളൊക്കെ ചിലപ്പോൾ അവിടെ കടന്നു വരുമെന്നുള്ളതേ ഉള്ളൂ. സ്ത്രീക്ക് അവിടെ പ്രാധാന്യമില്ല, ഇടയ്ക്കൊക്കെ ചില സ്ത്രീകളൊക്കെ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ പുരുഷ കേന്ദ്രീകൃതമായി വരുമ്പം മനുഷ്യന്റെ മനസ്സിന് എന്താണ് ഇങ്ങനെ ഒരു ശുദ്ധമായ ആത്മീയതയെന്ന് അന്ന് കരുതിയിരുന്നു. അതിൽ നിന്ന് അവനെ പിടിച്ചു മാറ്റുന്നതാണ് കാമം. ആ കാമം ഉണ്ടാകുന്നത് സ്ത്രീ ശരീരത്തോടാണ്. അപ്പൊ സ്ത്രീ ശരീരത്തോട് കാമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ദോഷദർശനം, അവിടെയും ദോഷദർശനം എന്ന് പറയുന്ന ആവശ്യമാണ്. ആ ദോഷമാണ്, അങ്ങനെ പോകരുത് എന്ന് ആത്മീയതയുടെ ഭാഗമായി പഠിപ്പിക്കുന്നതാണ്. അല്ലാതെ എന്താണ് സ്ത്രീവിരോധമല്ല, സ്ത്രീ വിദ്വേഷമല്ല, അത് ആത്മീയതയിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. അങ്ങനെ ഇത് രണ്ടും ഒരുപോലെയാണ്, ശരീരത്തിൽ ഇത് വരുന്നതും സ്ത്രീയിൽ ഇത് വരുന്നതും. ആ പഴയകാലത്ത് പുരുഷ കേന്ദ്രീകൃതമായ ആത്മീയതയിൽ ാണ് ഈ സ്ത്രീ വിരോധം വരുന്നത്. അതേസമയം പുരുഷ ശരീരത്തിനോട് അങ്ങനെ എന്താണ് വെറുക്കണം, വെറുപ്പോടെ കാണണം, അങ്ങനെ ഒരു ആശയം നിങ്ങൾക്ക് ഒരു ആത്മീയ ഗ്രന്ഥങ്ങളിലും കാണാൻ പറ്റില്ല. കാരണം സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു ആത്മീയ ഗ്രന്ഥം ഇല്ല നമുക്ക്. എല്ലാം പുരുഷ കേന്ദ്രീകൃതമാണ്. സ്ത്രീകളൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് എത്തിപ്പെടും, അത്രയേ ഉള്ളൂ, അതിനപ്പുറം ഇല്ല. അത് പിന്നെ കുറെ വന്നത് ബൗദ്ധ പരമ്പരയിലാണ് പിന്നെ സ്ത്രീകൾക്കൊരു പ്രാധാന്യമാണ്. പക്ഷെ എല്ലാ ഒരുപാട് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ എന്താണ് സ്ത്രീ ശരീരത്തെ മോശമായി. അപ്പോൾ ഒരാള് ഈ ആത്മീയതയിൽ അങ്ങനെ ഒരു സന്യാസം പോലെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിൽ കാമുണ്ടാകും. കാമുണ്ടാകുമ്പോൾ സ്ത്രീ ശരീരത്തോട് ആകർഷണം ഉണ്ടാകും, അപ്പോൾ അവിടെ സ്ത്രീ ശരീരത്തിൽ ദോഷദർശനം, അത് പഴയ കാഴ്ചപ്പാടാണ്, അത് ആത്മീയതയിലുള്ള ഒരു കാര്യമാണ്. ഈ ആത്മീയ ആരോഗ്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിൽ എന്റെ മനസ്സിന്റെ ശരീരത്തെ ബാധിക്കും, അപ്പോ ശരീരത്തിനും ആരോഗ്യമുണ്ട്, അത് മനസ്സിന്റെ ആരോഗ്യം. അതിന് പ്രത്യേകിച്ച് ആത്മീയ ആരോഗ്യം എന്ന് പറയേണ്ട കാര്യം, മനസ്സ് ആരോഗ്യമുള്ള മനസ്സായിരിക്കണം. ആരോഗ്യമുള്ള മനസ്സാണെങ്കിൽ ശരീരത്തിനും ആരോഗ്യം വരും, കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം മനസ്സിന് അത് വേണം, ആരോഗ്യം വേണം. അതായത് പരപ്പൂർ യോഗിനിയമ്മയെ കുറിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ, അവര് കുട്ടിക്കാലത്ത് തന്നെ അവര് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടോ ഒരു ഗുരുവിനെ കണ്ടിട്ടോ ഒന്നും അങ്ങനെ വന്നതല്ല, അവര് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സൊരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. പ്രത്യേക അവസ്ഥയിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ബാഹ്യമായ ഈ വിഷയങ്ങളൊക്കെ വിട്ടിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശാരീരികമായ പ്രശ്നം ഒരു വശത്ത്, പക്ഷെ അവരുടെ മനസ്സ് എപ്പോഴും ഒരു ലയമുള്ള മനസ്സ്. അത് ആധ്യാത്മികമായ ദൃഷ്ടിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു മനസ്സ് സമാധിയിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്. ഒരു അഞ്ചാറ് ഏഴ് ദിവസമൊക്കെ ആഹാരമൊന്നും കഴിക്കാതെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കും. അതേസമയം ഇന്നത്തെ ആധുനിക ന്യൂറോ സയൻസിന്റെ ഒക്കെ രീതി പറയണമെങ്കിൽ അത് ബ്രെയിനിന്റെ ഒരു പ്രശ്നമെന്ന് അവർ പറയും. മനസ്സിലായോ? എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ എൽ പി സ്കൂളിൽ, ഞാൻ ഒരു 10-20 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഒരാളെ എന്നെ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചോണ്ട് പോയി വേറൊരാൾ. വേറെന്ന് വെച്ചാൽ ഒരു വിദേശിയാണ്, എൻ്റെ അടുത്ത് താമസിച്ച് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു വിദേശി പറഞ്ഞു, ഇങ്ങനൊരിടത്തൊരു കുട്ടിയുണ്ട്, നമുക്കൊന്ന് കാണാൻ പോകണം. അവരുടെ വലിയൊരു കേസാണ് അന്ന്, അന്ന് ഇങ്ങനെയുള്ള കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വിദേശിയുടെ കൂടെ ഞാൻ, കാരണം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്താണ്, ഈ കുട്ടി ഒരു മുറിക്കകത്തിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, മലമൂത്ര വിസർജനമൊക്കെ അവിടെ ചെയ്യുന്നു. മിക്കവാറും സമയം അത് അബോധാവസ്ഥയിലായിരിക്കും. ഇപ്പം വീട്ടുകാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അന്ന് പോത്തൻകോട് ആശ്രമത്തിൽ കൊണ്ടുപോയി. പോത്തൻകോട്ട് ആശ്രമത്തിൽ നിന്ന് ആൾക്കാർ അവിടെ വന്ന് അവിടെയുള്ള അവരുടെ വിഗ്രഹങ്ങളും അത് ഇതൊക്കെ അടിച്ചു പൊടിച്ച് കളഞ്ഞ് അവിടുത്തെ എന്തോ ക്ഷേത്രം അതിൻ്റെ ഒക്കെ ആണെന്ന് പറഞ്ഞു, എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അതൊക്കെ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇവരാണെങ്കിൽ ഭയങ്കര അന്ധവിശ്വാസികളും. അപ്പോൾ എൻ്റെ കൂടെ വന്നയാളും അദ്ദേഹം ഒരു പ്രൊഫസർ ആണ്. അപ്പോൾ അദ്ദേഹം ഒരു ആത്മീയവാദിയാണെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കാനാണ് പോയത്. ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ, വിദേശികൾ പറയുന്നു പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ കേൾക്കുള്ളൂ. ഞാൻ ഇയാളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം അവരോട് പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോയി ചികിത്സിക്കുക. അപ്പൊ അവർ പറയുന്നത് ചികിത്സിക്കാൻ പറ്റിയ ഒരു കേസല്ല, കാരണം ഈ കുട്ടി 1-2 ദിവസം ആഹാരം കഴിക്കാതെ ഇങ്ങനെ കിടക്കുകയാണ് ബോധമില്ലാതെ. അപ്പൊ അത് എന്തോ ഒരു ബാധയോ എന്തോ ശരീരത്തിൽ കയറിയിരിക്കുകയാണ്. അത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയും. നമ്മുടെ ഈ ബ്രെയിനിന്റെ ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞ സൈഡിലൊരു ഭാഗമാണ്, ആ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ് എന്നാണ് ന്യൂറോ സയൻസ് പറയുന്നത്. അപ്പൊ ഞാനൊന്ന് കുറേയൊക്കെ വായിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മാനസികമായൊരു ഇതാണ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് പോന്നു. പിന്നെ എന്തായി അത് സംഭവിച്ചു, കുറച്ച് ദൂരെയാണ്, എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ആ കുട്ടി ഒരു യോഗിനിയമ്മ ആയില്ല, അങ്ങനെ ആക്കാൻ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ ആകുമായിരുന്നു. അത് ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് പറയുന്നത് ഇന്നത്തെ. അതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ആധുനികമായ ന്യൂറോ സയൻസ് അതിനെങ്ങനെ കാണുന്നു, പണ്ട് ഇതങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോ അവർക്ക് അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന മാനസികമായ ഒരു ആരോഗ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ലേ, അല്ലെന്ന് ആര് പറയും? ഇന്നത്തെ ന്യൂറോ സയൻസ് പറയും. അപ്പോ ഇന്നത്തെ ന്യൂറോ സയൻസിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന യോഗിനിയമ്മ എക്സ് ഓർ വൈ, അവർക്ക് ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, മാനസികമായ അവരുടെ അവസ്ഥ ഇതാണ്. അപ്പൊ ആ മാനസികമായ അവസ്ഥയെ മാനസിക ആരോഗ്യം എന്നല്ല പറയുന്നു, മനസ്സിലായോ? അതിനെ പറയുന്നത് മനസ്സിന്റെ അനാരോഗ്യകരമായ ഒരവസ്ഥ എന്നാണ്. ശരീരത്തിൽ നോക്കുമ്പോഴും കാണുന്ന എന്താണ്? അനാരോഗ്യകരമായ അവസ്ഥയാണ്. അവർക്ക് എന്നും ശാരീരികമായ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഇത് രണ്ടും ബന്ധപ്പെടുത്തിയാണ് ഇന്ന് പറയുന്നത്. എങ്ങനെ? അവരുടെ ശരീരം കൊണ്ട് അവർക്ക് എന്നും അസുഖമായിരുന്നു, അവരുടെ മനസ്സും അങ്ങനെയായിരുന്നു ഇന്ന് പറയും. അപ്പൊ പഴയ കാലത്ത് അത് പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് സമാധി അവസ്ഥയിൽ പോകുന്നു, അത് ശരീരത്തിനെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. രണ്ട് കാഴ്ചപ്പാടാണ്, മനസ്സിലായോ? അത് പിന്നെ അത് ശരി തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഇത് നമ്മൾ മനസ്സിലാകുമ്പോൾ എല്ലാം മനസ്സിലാക്കണമല്ലോ, ഒരു ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ പറ്റില്ല. ഇപ്പൊ ഈ പറയുന്ന കക്ഷി, നമ്മുടെ ഇവിടെ ഒരു കക്ഷിയുണ്ടല്ലോ, അവർ പറയും ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ശ്രീകൃഷ്ണൻ വന്ന് എൻ്റെ മുണ്ടിന്റെ തുമ്പിൽ പിടിച്ചിട്ട് എന്റെ ചുറ്റും കിടന്ന് ഓടിക്കളിക്കുകയാണ്. ഇത് ശ്രീകൃഷ്ണൻ ചുറ്റിക്കളിക്കുന്നു എന്ന് പറയുക, പിന്നെ ഗുരുദേവൻ വന്ന് പറഞ്ഞു നീ അങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോ, അത് ചെയ്യ, ഇത് എല്ലാം ഗുരുദേവൻ പറഞ്ഞു എന്നാണ് മെനയാന്നത്തെ ഒരു വാർത്ത നിങ്ങൾ വായിച്ച മെനയാന്ന്. വളരെ ഹൈറ്റിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ചാടി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു അവിടെ ഒരു എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഫ്ലൈറ്റിന്റെ സൈഡിൽ, എനിക്കിത് തുറക്കണം. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇത് തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പുറത്ത് നിന്ന് ഭയങ്കരമായ സമ്മർദ്ദത്തിന്റെ വ്യത്യാസം വരും, ചിലപ്പോൾ പ്ലെയിൻ തകർന്നു പോകും, തകർന്നു പോകാൻ വരെ സാധ്യതയുണ്ട്. ഇവര് സമ്മതിക്കില്ല, ആൾക്കാരെന്ന് പറഞ്ഞു അത് തുറക്കാൻ പാടില്ല. ഇവർ പറഞ്ഞു എന്നോട് യേശു പറയണം തുറക്കണമെന്ന്. ഇതുപോലെയുള്ള കക്ഷികളാ, യേശു പറയും തുറക്കണമെന്ന്. അപ്പൊ നിങ്ങളിപ്പോ യേശു പറഞ്ഞോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു, ശ്രീകൃഷ്ണൻ പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഗുരുദേവൻ പറഞ്ഞെന്ന് പറഞ്ഞു നിങ്ങൾ ചിരിക്കില്ല, അത് പറഞ്ഞാൽ എന്തെങ്കിലും കാണുമെന്ന് വിചാരിക്കും. അവസാനം ഇവര് ഇവരെ കീഴ്പ്പെടുത്താൻ നോക്കി, ഇവർ ഒരാളെ കടിച്ച് അയാളെ തുടയൊക്കെ കടിച്ച് പറിച്ച്, കാരണം യേശു പറയുന്നു ഇവർ ചെയ്യാൻ സമ്മതിക്കുന്നു. അവസാനം പ്ലെയിൻ ഓടിക്കാൻ പറ്റില്ല, തൊട്ടടുത്ത അയാൾ അന്വേഷിച്ച് അടുത്തെവിടെയാണ് എയർപോർട്ടുള്ളത്, തൊട്ടടുത്തുള്ളവരെ എയർപോർട്ടിൽ പ്ലെയിൻ ഇറക്കേണ്ടി വന്നു, ഇറക്കി ഇവരെ അടുത്ത് പുറത്ത് കളഞ്ഞിട്ടേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അവർ പറയുന്ന എന്താണ്? യേശു എന്നോട് പറയുന്നു തുറക്കായി, എനിക്ക് തുറന്നേ പറ്റൂ. യേശു പറയുന്നതാണോ നിങ്ങൾ പറയുന്നതാണോ ഞാൻ കേൾക്കുന്നത്? ഇത് തുറന്നാൽ എന്ത് പറയുന്നു പറയുന്നത് വിഷയം എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്, സയൻസിനെ പറയാൻ പറ്റൂ, യേശുവിനെ അറിയാൻ പറ്റില്ല. തുറന്നാൽ എന്ത് സംഭവിക്കും അത് സയന്റിഫിക്കാണ്. അതുപോലെ ഇതിലൊക്കെ പല വശങ്ങളുണ്ട്. അപ്പൊ യേശു പറയുന്നു എന്ന് പറയുന്നവർ ഇവരെ മുമ്പിൽ ഇങ്ങനെ ഗുരുദേവ് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും ഇവർ ഇത് തന്നെ പറയുന്നത്. ഇതെന്താണ്? ബ്രെയിനിന്റെ പ്രശ്നമാണ്. വ്യക്തിപരമായി അവർ പാപമാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവരെന്താണ്? ഇതിന്റെ ഒരു വിക്റ്റിമാണ്. എന്ന് വെച്ചാൽ വിക്റ്റിം എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നാണ്. ഇര ഇര ഇര ഇരയാണ്, സ്വന്തം ബ്രെയിനിന്റെ ഇരയാണ് പലരും. നമ്മുടെ തന്നെ ബ്രെയിനിന്റെ ഇരയായി നമ്മൾ തന്നെ മാറുന്നതാണ് ഇതൊക്കെ. പക്ഷെ അത് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല, മനസ്സിലായോ? മിക്കവാറും പേര് അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ തന്നെ കാര്യം അവർ ഞാൻ പോയി കണ്ടതാണ്. എന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള പരിചയമാണെങ്കിൽ ഞാൻ പോയി വിളിച്ച് സംസാരിക്കാൻ നോക്കി, പഴയ പേര് പറഞ്ഞു, ഒന്നും തിരിച്ചറിയുന്നില്ല, നമ്മളൊന്നും തിരിച്ചറിയുന്നില്ല, എന്തോ ഒരു ലോകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരിത്രേ വിശ്വസിച്ചുള്ള ഒന്നാണ് ഒരു ബാധ കൂടിയെന്ന്. പക്ഷെ ആരെങ്കിലും അവരോട് എന്ന് പറയണേ ഇത് സമാധിയിലാണെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അവരിപ്പോ ആരായനെ ആ കുട്ടി എന്നെക്കാളും വലിയ സ്വാമിയായനെ. നമ്മൾ ഹിമാലയത്തിലൊക്കെ പോയത് വെറുതെ ആയല്ലേ. ഞങ്ങളുടെ നാട്ടിൻപുറത്തേക്ക് ഇതുപോലെ തുള്ളുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് പേര്. അപ്പോ ഇത് തുള്ളുന്ന ആൾക്കാരൊക്കെ, അപ്പൊ അന്ന് എന്റെ ഒരു അമ്മാവ ഉണ്ടായിരുന്നു, പുള്ളി പിന്നെ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പുള്ളി ഒരു ചോറിലും കൊണ്ട് നടക്കും, എവിടെയൊക്കെ തുള്ളലുണ്ടോ അവിടെ പോയി അടിക്കും. അപ്പൊ ഇദ്ദേഹം ചോറിൽ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ അപ്പ തുള്ളനെ നിർത്തിയല്ല ഓട്ടം പിടിക്കും. പക്ഷേ അങ്ങനെ തുള്ളിയവരൊക്കെ ഇന്നിപ്പോ ഏത് നിലയിലെത്തി എന്ന് നോക്കി കഴിഞ്ഞാൽ പലരും ഇന്നൊക്കെ ഓരോ സ്ഥലത്തെത്തി പിടിച്ചാ പിടികിട്ടാത്ത നിലയിലെത്തിയിട്ടുണ്ട് തുള്ളലിൽ തുടങ്ങിയവർ. അങ്ങനെ അത് തന്നെ അതിനെ ഇന്ന് പറയുന്നത് ടി എൽ പി എന്നാ പറയുന്നത്, ന്യൂറോ സയൻസ് പറയും. ഇന്ന് ഇന്നത്തെ സയൻസ് പറയുകയാണ് അതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് അങ്ങനെ ആധികാരികമായി പഠിക്കാൻ ഞാനൊരു ന്യൂറോ സയന്റിസ്റ്റ് ഒന്നുമല്ല. എന്റെ ഈ വായനയിൽ നിന്നുള്ള അറിവാണ്. അതായത് സീഷേഴ്സ് എന്ന് പറയും, സീഷേഴ്സ് ഒരു എന്താണ് ഭയങ്കരമായൊരു ബ്രെയിനിൽ ഇങ്ങനെ ഒരു ആവേശം വരിക. അപ്പോ അത് ശരിക്കും പറയുന്ന അതൊരു ഒരു തരം ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിക്കുന്നതെന്നാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബ്രെയിന് പിന്നെ നമ്മുടെ ഈ മൊബൈലെ ചിലപ്പോ ഈ എന്താണ് ഇത് എന്താ നമ്മുടെ ഈ മൊബൈല് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് കറങ്ങത്തില്ലേ, വീഡിയോ കാണത്തില്ല, ഇങ്ങനെ ഒരു കറക്കം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക. കറക്കം തന്നെ ആയിരിക്കും, നമുക്കൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് കണക്ഷന്റെ പ്രശ്നം, ടവറ് കുറയുമ്പോൾ അതിങ്ങനെ കറങ്ങും. അപ്പം ഇവരുടെ ഈ ബ്രെയിൻ ഇങ്ങനെ കറങ്ങുന്നതാണ് ഏത്, എല്ലാം സ്റ്റക്കായി പോകുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ കണക്ഷൻ ശരിയാകുമ്പോൾ എന്ത് ചെയ്യും, നോർമലാകും എന്നാണ് ആര് പറയുന്നത്, ഇന്നത്തെ ന്യൂറോ സയൻസ് പറയുന്നു. കണക്ഷൻ ഇലക്ട്രോൺ എന്നൊന്നും പറയാം. അതിപ്പോ ഇപ്പോ ഒരാളെ ഏറ്റവും ഇപ്പോ പ്രസിദ്ധനാണ് രാമകൃഷ്ണദേവൻ. രാമകൃഷ്ണദേവന്റെ ചരിത്രത്തിൽ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇത് ആൾക്കാർ ഇത് വായിച്ചിട്ട് നമ്മളെ ഗുരുവിന് ഇതില്ലെങ്കിൽ മോശമുള്ള എന്നാ ഒന്ന് ചാർത്തി കൊടുത്തേക്ക, ഗുരുവിനും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒന്നിനും കുറയ്ക്കണ്ട. ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഇപ്പൊ ഈ കുട്ടിച്ചാത്തം കഥകൾ പോലെ, ഈ കുട്ടിച്ചാത്തം കഥയെക്കുറിച്ച് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറയുന്നുണ്ട്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ്, ആലുവയിലെ അധ്യാപകനായിരുന്നല്ലോ ഗുരുദേവൻ, ഒരാൾക്ക് ഇത് എഴുതി കൊടുക്കുന്നു. ഏത്, ഈ കത്തെഴുതി കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ആരും തന്നെ ഗുരുവിനോടൊന്നും ചോദിക്കത്തില്ല എന്താ സംഭവം എന്നുള്ളത്. അതുകൊണ്ട് ഇത്ര ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയാതെ പോയി. ഇദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം അടിസ്ഥാനപരമായ യുക്തിവാദിയാണ്, അതുകൊണ്ട് ചോദിച്ചത് എന്താണെന്ന്. അപ്പോൾ ഗുരു പറഞ്ഞത് പാപം അയാളുടെ വിശ്വാസം ഇതാണ് മറുപടി പറഞ്ഞത്. ഈ കുട്ടിച്ചാത്തനൊക്കെ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പാപം അയാളുടെ വിശ്വാസം ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല, മനസ്സിലായോ. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഈ കത്ത് എഴുതി കൊടുത്തിരിക്കയില്ലേ, ഇല്ലെന്നൊക്കെ എല്ലാം പറയാൻ പറ്റും, ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അത് യോഗവാസിഷ്ഠത്തിന്റെ തർജ്ജമയാണ്, മനസ്സിലായോ. ഏത് യോഗവാസിഷ്ഠത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനെ തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിപ്പോ ചിലപ്പോഴേ ഇത് അങ്ങനെ ഗുരു പറഞ്ഞാലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇരിക്കാൻ വേണ്ടി നമ്മളോട് അച്ഛനും അമ്മയൊക്കെ പറയും അവിടെ ഉമ്മാക്കിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതാണ് ഉമ്മാക്കിയുണ്ടെന്ന് പറയും. അവരാരെങ്കിലും ഉമ്മാക്കിയെ കണ്ടിട്ടാണോ? ഉമ്മാക്കിയുണ്ടെന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളെ പേടിപ്പിക്കാൻ. ഇതുപോലെ അന്ന് ചുറ്റുമുള്ള ഈ ആൾക്കാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചിലപ്പം പറഞ്ഞെന്നിരിക്കും. ഇല്ല, ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് ഉമ്മാക്കിയുണ്ടെന്നാണ്. ഈ ഉമ്മാക്കിയുണ്ടെന്ന് പറഞ്ഞ് പിന്നെ കുറെ കാലം ഈ പേടിയിൽ പുറത്തിറങ്ങത്തില്ല. പ്രത്യേകിച്ച് രാത്രി ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ അന്ന് ഈ ഗുരുവിന്റെ കൂടെ കൂടിയിരുന്ന ആൾക്കാരെ ഉമ്മാക്കി കാണിക്കാൻ വേണ്ടിട്ട് പലതും പറഞ്ഞവരെ പേടിപ്പിച്ച് നിർത്തിയിരുന്നിരിക്കും. കാരണം അതൊരാവശ്യമാണ്. ബോധമില്ലാത്ത ആൾക്കാരെ പിന്നെ എങ്ങനെയാ? ഈ കുട്ടിക്കാലത്ത് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാവരെന്താ ഇതൊക്കെ പറയുന്നത്, നമുക്ക് ബോധമില്ല, എന്തും ചെയ്തുകളെ, യാതൊരു തിരിച്ചറിവുമില്ല. ചെയ്തത് ചിലപ്പോൾ ജീവന് അപകടം വരുന്ന കാര്യം പോലും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തു പറയും, നമ്മളോട് എന്താ പറയുന്നു, ഉമ്മാക്കി എന്ന് പറയും. അപ്പോൾ പേടിക്കും. അപ്പോൾ പേടിപ്പിച്ചല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബോധമില്ലാത്തവരെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് പഴയൊരു രീതിയാണ്. അങ്ങനെയല്ല പറഞ്ഞിരിക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഗുരുവിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ വളരെ വിദ്യാസമ്പന്നനായിരുന്ന, ഒരു പക്ഷേ ഏറ്റവും വിദ്യാസമ്പന്നനായിരുന്ന ഒരു ആളാണ് നടരാജഗുരു. ഈ നടരാജഗുരു പോലും ഗുരു എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് നടരാജഗുരു മൗനം പാലിപ്പിക്കുന്നു എന്നാണ്. ഉത്തരം പറയില്ലെന്ന് മാത്രമല്ല, തിരിച്ചങ്ങോട്ടൊന്നും ചോദിക്കത്തുമില്ല. ഇത്രയും വിദ്യാസമ്പന്നനായിരുന്നിട്ടുകൂടി, അത് അന്നത്തെ ഒരു മനുഷ്യരുടെ അന്നത്തെ ഒരു കാഴ്ചപ്പാടാണ്. പരിണാമത്തെക്കുറിച്ച് കുരങ്ങൻ പരിണമിച്ചു എന്നാണോ അവർ, അതായത് നടരാജഗുരു വലിയ പരീക്ഷയൊക്കെ പാസ്സായിട്ട് സയൻസൊക്കെ വിദേശത്ത് പോയിട്ടല്ല, അതിനു മുമ്പ് ഇവിടെ വന്നിട്ട് കൽക്കട്ടയിൽ സയൻസ് കോൺഫറൻസിൽ പരിണാമത്തെക്കുറിച്ചൊരു പേപ്പർ പ്രസന്റ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഒരു നീ എന്താ ഒരു പേപ്പർ ഇവിടെ എഴുതിയെന്ന് പറഞ്ഞ്, ആ അത് പരിണാമത്തെ കുറിച്ചാണ്. ഈ കുരങ്ങം പരിണമിച്ച് മനുഷ്യനായി എന്ന് പറയുന്നതാണോ പരിണാമം? അതെ. അപ്പോ ഗുരു ചോദിക്കുന്നുണ്ട് അവിടെ, ഒന്ന് പരിണാമശാസ്ത്രത്തിൽ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്ന് പറയുന്നില്ല, അത് അന്നത്തെ ഒരു പൊതുവിജ്ഞാനം അനുസരിച്ച് ഗുരു പറഞ്ഞാണ്. രണ്ടാമത്, നീ എവിടെയെങ്കിലും കാട്ടിൽ പകുതി വാല് പോയിരിക്കുന്ന കുരങ്ങിനെ കണ്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. ഈ ചോദ്യമൊന്നും പരിണാമശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല. ഗുരു പക്ഷേ ഗുരുവിന്റെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് വെച്ച് ചോദിക്കുന്നതാണ്. ഈ പരിണാമശാസ്ത്രം എന്ന് പറയുന്നത് പഠിച്ചിട്ട് ചോദിക്കുന്നതല്ല. ഗുരു ഏതും ക്രിട്ടിക്കലായി ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ എന്താണ് പരിണാമശാസ്ത്രം എന്നുള്ളത് വിശദീകരിക്കുന്നതിന് പകരം അവിടെ നിശബ്ദനായി നിൽക്കുകയാണ്. ഇത് പല സന്ദർഭങ്ങളിലും വേറെ സന്ദർഭത്തിലും പറയുന്നുണ്ട്. നടരാജഗുരുനോട് ഗുരു ചോദിക്കുന്നു, നടരാജഗുരു നിശബ്ദനാകുന്നു, മറുപടി പറയുന്നില്ല. ഗീതയുടെ കാര്യം പറയുമ്പോൾ വേറെയുണ്ട്, വേറെയും ഞാൻ വായിച്ചു. വേറെ സന്ദർഭങ്ങളിൽ ഇതുപോലെ നിശബ്ദനാകും, അന്നത്തെ ജനങ്ങളുടെ ഒരു സ്വഭാവം. ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അഭിപ്രായം പറയുന്നില്ലേ, ചോദ്യം ചോദിക്കുന്നില്ലേ? അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദനാകും. എന്തോ എന്താണ് ഈ അന്നത്തെ ഒരു കാഴ്ചപ്പാട്, ഭഗവാൻ അതിമാനുഷ, ഈ ഒരു കാഴ്ചപ്പാടാണ്. ഭഗവാൻ അതിമാനുഷനാണ്, അപ്പോൾ ഒന്നും ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, പറയുന്നത് കേൾക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു മാനസികമായ ഒരു ഭയം, അതാണ് പ്രശ്നം. അതുകൊണ്ട് പിന്നെ ജനങ്ങളോട് പലപ്പോഴും ഈ പറയുന്ന ബോധമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് അങ്ങനെ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കാനും പറ്റത്തില്ല, ബുദ്ധിഭേദം ഉണ്ടാവും. അതൊക്കെ കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന സംഭവങ്ങളെയൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ വിജ്ഞാനം, ഭൗതികമായ വിജ്ഞാനം അതിൻ്റെ ബാല്യദശയിൽ നിന്ന സമയത്താണ് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇങ്ങനെ ഓരോരോ കാഴ്ചപ്പാട് അന്ന് നിലനിന്നിരുന്നു. ഇന്നങ്ങനെയല്ല, മനുഷ്യൻ്റെ വിജ്ഞാനത്തിന് ഒരുപാട് വളർച്ചയുണ്ട്. അപ്പോൾ അന്ന് കണ്ടതുപോലെ തന്നെ ഇന്നും അതിനെയൊക്കെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വിജ്ഞാനം അത് അംഗീകരിക്കില്ല. അപ്പം നമുക്കിതിനെങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ? അന്ന് ആ കാഴ്ചപ്പാടായിരുന്നു, ഇന്ന് ഇതാണ് കാഴ്ചപ്പാട്. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അന്നത്തെ ഇനി അവഗണിക്കാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ വയറ്റിപ്പഴുപ്പാണ്. ഇന്നത്തത് കാണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇന്ന് ഇന്നെന്ന് പറയുന്നത് എന്താണ്? ഇന്ന് സമൂഹം നമുക്ക് അംഗീകരിച്ചേ പറ്റൂ, നമുക്ക് അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ രണ്ടും മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അന്നങ്ങനെ പറഞ്ഞു, ഇന്നിങ്ങനെ പറയും, നാളെ മാറ്റി പറയുമായിരിക്കും. അത് ഗുരുവിന് അങ്ങനെ സംശയം എന്താ? ഗുരുവിന് അങ്ങനെ ഒരു ശ്രീകൃഷ്ണന്റെ അനുഭവം ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കും, അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കും. അല്ല, ഗുരു അവസാനവും ഞാൻ മനുഷ്യനും തന്നെ പറഞ്ഞു, അല്ല വേറെ എന്തെങ്കിലും ഭാവമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പിന്നെ എന്താണ് സൂല കിടക്കുന്ന സമയത്ത് ഒരു മൈത്ര എന്താണ് മിത്ര പോലീത്ത ഗുരുവിനെ കാണാൻ വന്നു. ഗുരു വ്യക്തമായി പറയുന്നു, നമ്മൾ മനുഷ്യര്, മനസ്സിലായോ, നമ്മൾ മനുഷ്യര്, മനുഷ്യർക്ക് ഇത്ര ഇങ്ങനെയൊക്കെ പറ്റും എന്ന് പറയും. അവിടെയാണ് ഗുരുവിന്റെ ഏറ്റവും വളരെ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു ഡയലോഗ് എന്താണ്, ദേഹം, ദേഹം എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ വേദന, പറഞ്ഞത് കാക്കും അറിയത്തില്ല, നിങ്ങൾ വേറെ കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞത് അറിയാമെങ്കിൽ പറയും, എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല, എടുത്ത് വായിച്ചു നോക്കണം, പെട്ടെന്ന് ഓർക്കാൻ പറ്റില്ല. അതായത് ദേഹത്തെ അംഗീകരിക്കുകയും വേദന അതേസമയം, അതായത് ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ ഈ പിന്നെ ഈ പാതിരി വന്നിരുന്ന് ഗുരുവിനെ ആത്മീയമായി ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഗുരു ഇതിനൊരു തമാശയായിട്ട് എടുക്കും, ഇയാൾ പറയുന്നത് വെറും ഒരു തമാശയായിട്ട് എടുക്കും. അപ്പോൾ അത് മറുപടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ദേഹം അത് ശരിയാണ്, ദേഹമൊക്കെ അനിത്യമാണെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ പറയുന്ന ദേഹം അതൊക്കെ കാര്യം ശരി തന്നെയാണ്, പക്ഷെ വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്നാ ഗുരു പറയുന്നത്. ഗുരു സംസാരിക്കുന്ന എങ്ങനെ, തികച്ച് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയാണ് മറ്റയാൾ സംസാരിക്കുന്ന. എവിടെയാണ്, ഭയങ്കര ആത്മീയമായ ഔന്നത്യം ഇരുന്നതുകൊണ്ട്. കാരണം അയാൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും, എന്തുകൊണ്ട്, അയാൾക്ക് അസുഖമില്ല, അതുകൊണ്ടല്ല, അയാൾക്ക് അസുഖമില്ല, ഗുരുവിനിപ്പോ അസുഖമുണ്ട്. ഗുരു ക്യാൻസറിന്റെ വേദന അനുഭവിക്കുന്നത്, അതുകൊണ്ട് ഗുരു പറയുന്നത് ദേഹം അതൊക്കെ ശരിയാണ്, പക്ഷെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് എല്ലാ ആത്മീയതയുടെ എല്ലാ തത്വങ്ങളും ആ ഒറ്റ ഡയലോഗിനുണ്ട്, ഗുരുവിന്റെ കാഴ്ചപ്പാട്. അത് വലിയൊരു തമാശയായിട്ട് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ്, അപ്പോൾ അത് അവസാനം അവിടെ പറയുന്നുണ്ട്, മനുഷ്യരല്ലേ നമ്മളൊക്കെ, മനുഷ്യരല്ലേ മനുഷ്യരുടെ ശരീരമല്ലേ. അപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് എന്താണ്, എന്താ പറഞ്ഞു വന്നു, അല്ല ആത്മീയമായി ഒരാള് ആധ്യാത്മീയമായി പോകുമ്പോൾ അയാളുടെ മനസ്സിന് ഡിസ്ട്രാക്ഷൻസ് ഒന്നും എങ്ങനെ തൻ്റെ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മാനസികമായ ചില ധാരണകളാണ് ഇതൊക്കെ. ശരീരത്തെ കുറിച്ച് അത് ചീഞ്ഞതാണ് അണിഞ്ഞതാണെന്നൊക്കെ പറയുന്നത് എന്താണ്, അയാൾക്ക് എന്താണ് അയാളുടെ മനസ്സിലുള്ള ഏകാഗ്രമായ ആ ആത്മീയ മാർഗത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി അയാൾ സ്വീകരിക്കുന്ന ഒരു ഉപായമാണത്. ശരീരത്തെ കുറിച്ച് വൈരാഗ്യം എന്നൊക്കെ പറയുന്നു, അങ്ങനെ ഒരു ഉപായമാണ്. പക്ഷേ അങ്ങനെയൊക്കെ സ്വീകരിച്ച് പോകുമ്പോഴും അതൊക്കെ മാനസികമായ ഒരു കാര്യമാണ്, ശരീരം എന്ന് പറയുന്നൊരു എന്താണ് യാഥാർത്ഥ്യമാണ്. അത് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടേ പറ്റും. അതിപ്പോൾ ശരീരത്തിൽ അസുഖമൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് ഈ പറയുന്ന അത് ചീഞ്ഞത് അളിഞ്ഞതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഇപ്പോൾ ഗുരുവിന് വിഷൂചിക്ക പിടിപെട്ട് എവിടെ വെച്ച്, എവിടെ വെച്ചാണ്, ആലുവായിൽ വെച്ച്. ഗുരുവിന്റെ ചരിത്രമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാനിതൊക്കെ ഇങ്ങനെ അപ്പോൾ അവിടെ വെച്ച് അപ്പോഴല്ലേ ആ സമയത്ത് ഒരു ഗുരു ഇത്രയും വലിയ ഇതൊക്കെ ആയിരുന്നെങ്കിലും അതിന് കോളറയാണ്. അതിന് അന്നത്തെ ഇംഗ്ലീഷ് ഡോക്ടർ, അന്നത്തെ ഇംഗ്ലീഷ് ഡോക്ടറെ കൊണ്ടുവന്നാണ് ചികിത്സിച്ചത്. അത് കഴിഞ്ഞ് അസുഖം മാറിയതിനു ശേഷം ഗുരു ആ ഡോക്ടറുടെ വീട്ടിൽ പോയി താമസിച്ചു ചികിത്സ, തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ആ അന്ന് ഗുരുവിനോടൊപ്പം കോളറ പിടിച്ച ആൾ അവിടെ വെച്ച് തന്നെ മരിച്ചു, ഗുരുവിൻ്റെ കൂടെ തന്നെ ആള്. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞത് അയാൾ രക്ഷപ്പെടും, ഗുരു രക്ഷപ്പെടില്ലെന്നാ പറഞ്ഞു ഡോക്ടർ. പക്ഷെ അയാൾ മരിച്ചു, ഗുരു രക്ഷപ്പെട്ടു. അപ്പോൾ അന്നത്തെ കാലത്ത് ഒന്നും ഇതിനൊന്നും ചികിത്സയൊന്നുമില്ല, ORS പോലെയുള്ള സാധനങ്ങളൊന്നും ഒന്നും കണ്ടുപിടിച്ചിട്ട് കൂടിയില്ല. പക്ഷേ അന്ന് ചികിത്സിച്ചു. പക്ഷെ ആ ചികിത്സ ആയുർവേദത്തിലൊന്നും ഇതിനൊന്നും സംഗതിയൊന്നുമില്ല, ഇംഗ്ലീഷ് ചികിത്സ കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോ അത് കഴിഞ്ഞും അവിടെ പോയി താമസിച്ച് ചികിത്സ തുടർന്നു. അപ്പൊ എന്താ ഇംഗ്ലീഷ് ചികിത്സ അങ്ങനെ ഒരു യാഥാസ്ഥികനായിരുന്നില്ല. ഒരു ഇന്നിവിടെയുള്ള സ്വാമിമാരോ ഇംഗ്ലീഷ് ചികിത്സ പറഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉള്ളതാണെന്ന് പറയും. ഒരു ചികിത്സിച്ച ആരുമൊന്നും ഇവർക്കറിയത്തില്ല, സൈഡ് എഫക്റ്റ് ഉള്ളതാണ്, ചികിത്സിക്കാൻ പാടില്ല. അപ്പൊ ഗുരു ചികിത്സിച്ചതോ അതൊക്കെ മറന്നുപോകും ആൾക്കാർ. അത് കഴിഞ്ഞ പിന്നെ അവസാനം ശരിക്കും ചികിത്സിച്ചു. ഇതാ ഇടയ്ക്കുള്ള ഒരു സന്ദർഭം ഞാൻ പറയാണ്, ഇപ്പൊ ഓർമ്മ എന്ന് പറഞ്ഞു. ആ സമയത്ത് കണ്ടാണ് കുമാരനാശ മീണപ്പൂവൊക്കെ എഴുതുന്നു. ആ സമയത്ത് ഞാൻ പറയുന്ന ഗുരു അങ്ങനെ ഒരു അന്ധവിശ്വാസി ആയിരുന്നില്ല. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ കുറെയൊക്കെ ആ ചുറ്റുപാടുകൾക്കനുസരിച്ച് നിന്ന് അത് ഗുരു തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്, അതിനൊക്കെ മറുപടി പറയാൻ പോയി കഴിഞ്ഞാ. അതൊക്കെ ഇങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറയും. ഗുരുവിന് അസുഖം വന്നിട്ടുണ്ട്, ഗുരു ചികിത്സിച്ചു, ഒരുപാട് ചികിത്സ നടത്തി. അപ്പൊ അന്നത്തെ കാലത്ത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനൊന്നും ചികിത്സയില്ല. ആയുർവേദം പല വൈദ്യന്മാരും നോക്കി, ഒന്നും നടന്നില്ല. അപ്പോ വേദന അനുഭവിച്ചു, വേദന സഹിക്കാൻ വയ്യാന്ന് ഗുരു പറയുന്നുണ്ട്. അത് ഇന്നും വന്ന വേദന സഹിക്കുക, മോർഫിൻ കൊടുക്കുക, എല്ലാവരും ഒരു വഴിയില്ല, മയക്കി കെടുത്തു, പെത്തിഡൻ മോർഫിൻ ഇതൊക്കെ കൊടുത്ത് മയക്കി കൊടുത്തു, അല്ല വേറെ വഴിയൊന്നുമില്ല. അപ്പോ ബാക്കിയൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് പറയാം, അതൊന്നും പറയാൻ എന്നെ കിട്ടത്തില്ല, എന്നെ കൊണ്ട് പറയിക്കാൻ നോക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോളി, ഞാനതൊന്നും പറയത്തില്ല. അത് പറ്റുള്ളൂ, അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ രോഗം മാറ്റുക എന്ന് പറയുന്നത് പിന്നെ ഗുരുവിന്റെ ജീവിതത്തിൽ ധാരാളം സംഭവിച്ചിട്ടുണ്ട്, അത് വാസ്തവമാണ്. അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ദിവസം പറഞ്ഞാണ്. അങ്ങനെയൊന്നുമില്ല, ചികിത്സയുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അനുഭവിക്കേണ്ട കാര്യമില്ല, ചികിത്സ വിജയിച്ചില്ലെങ്കിൽ അനുഭവിക്കണം, ഇത്രയേ ഉള്ളൂ. അല്ല, എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ, നമുക്കൊരു രോഗം വന്നാലേ അതിന് ചികിത്സയുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട, ചികിത്സയില്ലെങ്കിൽ അനുഭവിക്കണം, ഇത്രയേ ഉള്ളൂ. ചികിത്സ വെച്ച് മാറ്റാൻ പറ്റുമെങ്കിൽ അനുഭവിക്കേണ്ട. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മരുന്നുകൾ ഡെയിലി 10-15 ഗുളിക കഴിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊന്നും പറയാൻ പറ്റില്ല, മനസ്സിലായോ? എന്റെ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് അനുഭവിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ മരുന്നുകളെല്ലാം കഴിക്കാതിരിക്കണം. എന്നിട്ട് ഞാൻ അനുഭവിച്ച് എന്ത് ചെയ്യണം, അവിടെ എവിടെയെങ്കിലും കിടക്കണം. നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം, വെള്ളം ചൂടാക്കി പിടിക്കണം. അപ്പൊ അത് അനുഭവിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇത് ചികിത്സിക്കാൻ ഉള്ള മരുന്നുകളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട. എത്ര കാലം പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എന്നാണ് ഈ മരുന്നുകളൊക്കെ ഫെയിലാകുന്നത്? അന്ന് ഞാൻ അനുഭവിച്ചേ പറ്റൂ, മനസ്സിലായോ? അല്ലാതെ എന്തായാലും ഇങ്ങനെ അനുഭവിക്കുക എന്നൊക്കെ പറയുന്ന ഇതൊക്കെ അബദ്ധങ്ങളാണ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പിന്നെ എന്താണ് ചികിത്സിക്കുന്നത്? അനുഭവിച്ചാൽ പോരെ. അപ്പം നമ്മൾ ഏത് കാര്യങ്ങളും ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്, നമ്മൾ ബോധപൂർവം. നമ്മൾ ശ്രമിക്കുന്ന അനുഭവിക്കാനല്ല. പിന്നെ നമ്മളെ ശ്രമം പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ഈ സിദ്ധാന്തം പറയുന്നത് എന്താണ്, എല്ലാം അനുഭവിച്ചു തന്നെ തീരണം, പ്രാരബ്ധം. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, മനസ്സിലായോ? നമുക്ക് എപ്പോഴാണോ കഴിവില്ലാതെ വരുന്നത്, നമ്മൾ പരാജയപ്പെടുന്നത്, നമ്മൾ പരാജയപ്പെടും. നോക്കങ്ങനെ എപ്പോഴും വിജയിക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഒരിക്കൽ പരാജയത്തെ നേരിടേണ്ടി വരും. അപ്പൊ പറഞ്ഞാൽ മതി ഏത് ഇതൊക്കെ പ്രാരബ്ധമാണ്, അങ്ങനെ പറയാം. അത് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മൾ നോക്കണം എങ്ങനെയെങ്കിലും ഇതിനെ അതിജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ അവിടെയൊന്നും ഇത് പറയരുത്. പക്ഷെ ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യും, വീണു പോവും. അത് നേരത്തെ അറിഞ്ഞിരിക്കണം. വീണുമ്പോൾ എല്ലായിടത്തും പറയും ഇത് പ്രാരബ്ധമാണ്, ഇതുപോലെ രക്ഷയില്ല. അതിനത്രേ മൂല്യമേ ഉള്ളൂ, അത്ര വാല്യൂ ഉള്ളൂ. അല്ല വെറുതെ ഇങ്ങനെ ആൾക്കാരെ പ്രാരബ്ധം അത് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല. ഇവിടെ ഒരു വലിയ എന്താണ്, വളരെ ഇന്ന് വളരെ സീരിയസ് ആയി കാണുന്ന ഒരു അസുഖം വന്നിട്ട് ഒരാൾ ഹോമിയം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്വാമിയിടത്ത് സ്വാമിക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായോ? പക്ഷെ എനിക്കറിയാം ബോധമില്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഇതല്ല ഇതിന്റെ വഴി, ചെയ്യേണ്ട എന്താണ്, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുക, മോഡേൺ മെഡിസിൻ കൊണ്ട് ചികിത്സിക്കുക. കേട്ടില്ല, പിന്നെ ഒരു വെളിപാട് വന്നപ്പോൾ പോയി കഴിച്ച്. പിന്നെ ഞാൻ ഇപ്പോൾ വളരെ ആശ്വാസമുണ്ട്. മറ്റൊന്നും തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും സമ്മതിക്കില്ല. ഈ ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് ജോത്സ്യം ശരിയെന്ന് നമ്മൾ വാദിക്കുന്ന പോലെയാണ്. ജോത്സ്യം തട്ടിപ്പുകാരനാണെന്നുള്ളത് ജോത്സ്യം അറിയാം, പക്ഷെ നമ്മളെന്താണ് ചെയ്യുന്നത്? ജോത്സ്യന്റെ അടുത്ത് ചെന്നിട്ട് ജോത്സ്യം ശരിയാണെന്ന് ജോത്സ്യന് വേണ്ടി വക്കാലത്ത് എടുക്കും പോലെയാണ്. ജോത്സ്യം തട്ടിപ്പാണെന്ന് എന്തുകൊണ്ടറിയാം? ഈ ജോത്സ്യന്റെ കാര്യത്തിൽ ജോത്സ്യം ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ടാണ് അയാൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഒരാൾ, ഞാനൊരിക്കൽ ഒരു സംഭവം കൂടെ ഒരു രസകരമുള്ള കാര്യം കൂടെ പറയാം. ഞാൻ പണ്ടൊരിക്കൽ തിരുവനന്തപുരത്ത് തമ്പാനൂർ റോഡ് സൈഡിൽ, ഇന്ന് അതൊന്നും കാണത്തില്ല, എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെയാണ്, അന്ന് ഈ റോഡ് സൈഡിലൊക്കെ പാമ്പാട്ടികൾ, കൈനോട്ടക്കാർ, മരുന്ന് വിൽപ്പനക്കാർ ഇതൊക്കെ കാണും. അപ്പോൾ നമ്മൾ പോയി ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കയറി നിൽക്കും കാണാൻ, ഇവരുടെ അത്ഭുതങ്ങളെ കാണാൻ. അപ്പോൾ ഒരു കൈനോട്ടക്കാർ അവിടെ നിന്ന് കൈനോക്കുന്നു. അപ്പോൾ അയാൾ കൈനോക്കി പറയാണ് പൈസ വാങ്ങാനുള്ള പാവമാണ്, ഉപജീവനമാണ്. അപ്പോൾ അയാൾ പറയുന്നു ഇങ്ങനെ നീണ്ട നെറ്റി, ഉയർന്ന നെറ്റി, വീതിയുള്ള നെറ്റി, ലക്ഷണം പറയുകയാണ് ഉള്ളവനവന് രാജ ഇതായിരിക്കും, അവൻ ഏത് മണ്ഡലത്തിലായാലും ശോഭിക്കുന്നു. അപ്പോ ഇയാള് ഈ പറയുന്ന ആളൊരു നീണ്ട നെറ്റിക്കാരനാണ്. അപ്പൊ അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു അയാളടുത്ത്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ ഇത്രയും നീണ്ട നെറ്റിയുള്ള ആൾ ഈ റോഡിൽ വന്ന് നീ കൈനോക്കുന്നു, എന്താ രാജപദവി കിട്ടാത്തതെന്ന്. പുള്ളി ആകെ അങ്ങ് പുള്ളിക്ക് ഉത്തരം മുട്ടി. അപ്പൊ പുള്ളി പറഞ്ഞനുസരിച്ച് എന്ത് വേണം, അയാൾ രാജപദവി ഇരിക്കേണ്ടതാണ്, പുള്ളി ജീവിക്കുന്ന എങ്ങനെ ആൾക്കാരുടെ കൈ നോക്കി. ഇതാണ് അതുപോലെയാണ് ഈ തട്ടിപ്പുകൾ. പക്ഷെ ഇത് ബോധം വരത്തില്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബോധം ഉണ്ടാവണം, ഗുരുവൻ പറയുന്നില്ലേ വിവരം ഉണ്ടാവണം. വിവരമില്ലെങ്കിൽ എന്ത്